അച്ഛന്തിയിലെ ആദ്യത്തെ സൂത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇക്കോ എണചി ഇക്കഹസ്ഥാനേ എണു സ്യാദ് അച്ചി സംഹിതായാം വിഷയേ. ഈ സൂത്രത്തിൽ മൂന്ന് പദങ്ങളുണ്ട്. ഇക്കഹ എൺ അച്ചി. അവിടെ സന്ധി ചെയ്തുകൊണ്ടാണ് ഇക്കോ എണ്ണെന്ന് വന്നത്. വിസർഗം വരേണ്ട സ്ഥലത്ത് ഇക്കോ എന്ന് വന്നു. ഇത് എന്താണ്? വിധിസൂത്രമാണ്. നമ്മളിതുവരെ പഠിച്ചത് മിക്കവാറും എല്ലാം സന്ധി സംജ്ഞാസൂത്രങ്ങളാണ്. ഇത് വിധിസൂത്രമാണ്. തസ്യ ലോപഹ ലോപഹ സ്യാത്, അതൊരു വിധിസൂത്രമാണ്. അതുപോലെ ഇക്കഹ എന്ന് പറയുന്നത് ഷഷ്ടി, അത് വിഭക്തികൾ പഠിച്ചിട്ടുള്ളവർ മനസ്സിലാക്കാം, അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലായാലെങ്കിലും കുഴപ്പമില്ല. ഇക് ഇക്കോ ഇക്കഹ ഇക്കം ഇക്കോ ഇക്കഹ ഇക്ക ഇക്കേ ഇക്കഹ ഇക്കഹ പഞ്ചമി ഷഷ്ടിയിലെല്ലാം ഇക്കഹ എന്ന് വരും. എണ്ണു അതുപോലെ തന്നെ എണ്ണ എണു എണഹ എണം എണു എണഹ എണ എണേ എണഹ എണഹ പഞ്ചമിയിലും ഷഷ്ടിയിലും എണഹ എന്ന് വരും. ഇത് പ്രഥമാന്തമാണ്. എൺ പ്രഥമയാണ്. അച്ചി എന്ന് പറയുന്നതും അതുപോലെ തന്നെ അച്ച് അച്ചു അച്ചഹ അച്ചം അച്ചു അച്ചഹ അച്ച അച്ചേ അച്ചഹ അച്ചഹ അച്ചോഹോ അച്ചാമച്ചേ അച്ചോഹോ അക്ഷു. അച്ചി എന്ന് പറയുന്നത് എന്താണ്? സപ്തമി ഏകവചനം. ഇക്കഹ എന്ന് പറയുന്ന ഷഷ്ടി, എണ്ണെന്ന് പറയുന്നത് പ്രഥമ, അച്ചി എന്ന് പറയുന്നത് സപ്തമി ഏകവചനം. ഇതിങ്ങനെ കുറെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്കത് പരിചയമായിക്കോളും. തൽക്കാലം അത് വിശേഷിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് തടസ്സമൊന്നും വരത്തില്ല. അവിടെ ഇക്കഹ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് താഴെ പറഞ്ഞത് ഇക്കഹസ്ഥാനേ എന്ന് പറഞ്ഞു. അതായത് ഇക്കഹ എന്ന് പറയുന്നത് സ്ഥാനത്തെ കാണിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇക്കഹസ്ഥാനേ. അതെങ്ങനെയാ ആ ഒരർത്ഥം കിട്ടുന്നത്? ഇക്കഹ എന്ന് പറയുന്നതിന് ഒരു സൂത്രമുണ്ട്, ഷഷ്ടി സ്ഥാനേ യോഗ. ലോക സിദ്ധാന്തം തോന്നി വരുന്ന സൂത്രമല്ല, പക്ഷെ അത് കൊടുക്കേണ്ടതായിരുന്നു. ഷഷ്ടി സ്ഥാനേ യോഗ. ആ സൂത്രം എന്താ പറയുന്നത്? എവിടെയെങ്കിലും ഷഷ്ടി കണ്ടുകഴിഞ്ഞാൽ ചില സ്ഥലങ്ങളെ ഒഴിവാക്കും. സാമാന്യമായി വ്യാകരണത്തിൽ അങ്ങനെയുണ്ട്, ഒരു കാര്യം പറഞ്ഞാൽ അതെല്ലാം സാമാന്യമാണ്, അതിന്റെ അപവാദം വേറെ വരും. എന്നുവെച്ചാൽ അതല്ല എന്ന് പറയുന്ന ഭാഗം വേറെ വരും. ഇപ്പൊ ഷഷ്ടി സ്ഥാനയോഗ എന്താ പറയുന്നത്? ഒരു ഷഷ്ടി കണ്ടുകഴിഞ്ഞാൽ, ഷഷ്ടിയന്തമായ ഒരു പദം കണ്ടുകഴിഞ്ഞാൽ അത് സ്ഥാനിയാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഷഷ്ടിയുടെ അർത്ഥമാണ് സ്ഥാനം എന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ഷഷ്ടിക്ക് പൊതുവെ പറയുന്ന രണ്ടർത്ഥമാണ്, ഒന്ന് സാമീപ്യം, മറ്റൊന്ന് പ്രസംഗം. സ്ഥാനം എന്ന് വെച്ചാൽ പ്രസംഗം, മുമ്പും പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസക്തി പ്രാപ്തി, നമ്മൾ മുമ്പ് പറഞ്ഞു അദർശനം ലോകഹ പ്രസക്തസ്യ അദർശനം എന്നവിടെ പറഞ്ഞു. അത് ഷഷ്ടി സ്ഥാനയോഗ. അവിടെ നിന്ന് സ്ഥാനം എന്ന് പറയുന്ന അവിടെ ചെന്നതുകൊണ്ടാണ് അങ്ങനെ ഒരർത്ഥം കിട്ടിയത്. ഇവിടെ ചുരുക്കി മനസ്സിലാക്കേണ്ട എന്താണ്? ഇക്കഹ സ്ഥാനെന്ന് പറഞ്ഞാൽ ഇക്കിന്റെ പ്രാപ്തിയിൽ പ്രസംഗത്തിലെന്ന് അർത്ഥം. അപ്പൊ ആദേശം വരുന്നതെല്ലാം അങ്ങനെയാണ്. ആദേശം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു വർണ്ണം ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരു വർണ്ണം ഉച്ചരിക്കുക എന്നാണ് പറയുന്നത്. സ്ഥാനേ ശത്രുവത് ആദേശ എന്നാണ്. അല്ലാതെ സാധാരണ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ പുറത്ത് വേറെന്നിരിക്കുക. ഇതങ്ങനെയല്ല. ഉച്ചാരണത്തിലാണെങ്കിൽ ഒന്നുച്ചരിക്കുന്നതിന് പകരം വേറെ ഉച്ചരിക്കുക. എഴുത്തിലാണെങ്കിലോ ഏതൊരു വർണ്ണമാണോ അവിടെ എഴുതിയിരിക്കുന്ന ആ ലിപിയെ മാറ്റിയിട്ട് വേറൊരു ലിപി എഴുതുക. ഉദാഹരണമായിട്ട് ഇവിടെ എഴുതി നോക്കുക, ഇ പ്ലസ് ആ. ഇതവിടെ കിടക്കട്ടെ, പുതുതായിട്ട് ഇ പ്ലസ് ആ. കണ്ടില്ല, എഴുത്ത് കണ്ടില്ല. ഇ പ്ലസ് ആ അതുപോലെ പ്ലസ് ആ അതിന്റെ താഴെയായിട്ട് ഇ പ്ലസ് ആ. ആ ദീർഘം വേണം. ഇനി ഞാൻ എന്റെ താഴെ എഴുതാം എങ്ങനെ? ഇ പ്ലസ് ഹ്രസ്വാകാരം മൂന്ന് തരത്തിലും എഴുതാം. ഇ പ്ലസ് ആ എന്നുള്ളിടത്ത് സമം ഇട്ടിട്ട് അപ്പുറത്ത് എഴുതുക, ഇ പ്ലസ് ആ താഴോട്ടല്ല, അതുപോലെ ഇ പ്ലസ് ആ ഇ പ്ലസ് ആ അങ്ങനെ എഴുതണം. അത് കഴിഞ്ഞിട്ട് അത് ചേർത്തെഴുതണം, യ ഈ അടുത്ത വീണ്ടും യാ തന്നെ. അപ്പൊ അത് ഇവിടെ പറയുന്ന എന്താണോ, ഇക്കിന്റെ സ്ഥാനത്തിൽ എന്ന് വെച്ചാൽ ഇക്ക് ഉച്ചരിക്കേണ്ട സ്ഥാനത്ത്. ഇവിടെ നോക്കുക, ഈ പ്ലസ് ആദ്യത്തെ ഉദാഹരണം നോക്കുക, അവിടെ ഈ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അങ്ങനെ ഒരു സ്ഥാനമാണ് ഈ എന്ന് ഉച്ചരിക്കുന്നത്. അതിന്റെ സ്ഥാനത്ത് യു ഉച്ചരിക്കണം. ആ എഴുതിയിരിക്കുന്നതല്ല, യാക്ക് മുമ്പിൽ എഴുതണം യു പ്ലസ് ആ എന്ന് എഴുതണം. ഇ പ്ലസ് ആ സമം പിന്നെയാണ് യാ വരുന്നത്. ഇ പ്ലസ് ആ ഇ പ്ലസ് ആ സമം യാ. അതുപോലെ എല്ലായിടത്തും വരണം. ഇവിടെ ആദ്യത്തെ ഉദാഹരണം നോക്കുക, ഇക സ്ഥാനേ എന്ന് പറഞ്ഞാൽ ഈ ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് ഇക്ക് എന്നെടുത്താൽ മതി. പിന്നീട് ഈയിലേക്ക് വരാം. അവിടെ എന്തുച്ചരിക്കണം? ഈ എണ്ണ ഉച്ചരിക്കണം. അതാണ് ഇകസ്ഥാനെ എണ്ണ എന്ന് പറയുന്നു. ഇനി ഇക്കെന്താണെന്ന് നോക്കണം. ഇക്കെന്ന് പറയുന്നു പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം എങ്ങനെ വന്നു? ആദ്യം എന്തെങ്കിലും സഹേത നമുക്കറിയാം. ഇക്കെന്ന് പറയുന്നതിന് ഈ ഇക്കെന്ന് പറയുന്നു ഇവിടെ സ്ഥാനിയായി. അതിന്റെ സ്ഥാനത്തെന്ന് വെച്ചാൽ അതിന് പകരം, അതിന് പകരമായി, അതിന് പകരമായിട്ട് യകാരം വന്നതുകൊണ്ടാണ് അതിന് സ്ഥാനി എന്ന് പറയുന്നത് അവിടെ. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരുമെന്നാണ്. എണ്ണ എന്ന് പറയുന്നത് എന്താണ്? അതും പ്രത്യാഹാരമാണ്. യാ വാരാല പ്രത്യാഹാരം അതാണ്. അതിൽ എഴുതുമ്പോഴത്തേക്ക് വ്യാപാരാല എന്ന് എഴുതുമ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ വെട്ട് കൊടുക്കണം. ഈ വീര് ല് എന്ന് എഴുതണം, ഇല്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പം വരും. ഈ വീര് ല് ഇക്കെന്ന് പറയുമ്പോൾ ശരിയാണ്, ഈ ഊർ ആ സ്വരങ്ങളാണ്. എണ്ണെന്ന് പറയുമ്പോഴോ ഈ വീര് ല് വ്യഞ്ജനങ്ങളാണ്. എണ്ണെന്ന് പറയുന്നത് പ്രഥമാന്തത്തിലാണ്. ഇതൊരു വിധിസൂത്രമാണ്. വിധിസൂത്രത്തിൽ പ്രഥമാന്തത്തിൽ വരുന്നതായിരിക്കും വിധി. അപ്പൊ എണ്ണിവിടെ വിധിയാണ്, ഇക്ക് സ്ഥാനിയാണ്. എന്ത് പറയുന്നു? ഇക്ക് ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് എണ്ണ ഉച്ചരിക്കണം, അല്ലെങ്കിൽ ഇക്കിനെ എഴുതേണ്ട സ്ഥാനത്ത് എണ്ണ എഴുതണം. അതിനൊരു ഉദാഹരണത്തിനാണ് നമ്മൾ ഈ അവിടെ കാണിച്ചത്. അതിനൂടെ പറയുന്നത് ഇക്ക് ഇക്കഹ സ്ഥാനേ എണ് സ്യാ. ഇക്കഹ എന്ന് പറയുന്നത് ഷഷ്ടി ആയതുകൊണ്ടാണ് സ്ഥാനം എന്ന് അർത്ഥം കിട്ടിയത്. ഇതൊക്കെ അർത്ഥിരിക്കും. ഷഷ്ടിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊക്കെ ഇനി നമ്മൾ വിശദമായി പഠിക്കും. മൗഖ, യൗന, ആർത്ഥ, സ്രൗവ. ഭാഷ്യകാരൻ ഭാഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഭാഷ്യം എന്ന് പറഞ്ഞാൽ ശങ്കരഭാഷ്യമല്ല, മഹാഭാഷ്യം, പതഞ്ജലിയുടെ ഭാഷ്യമാണ്. ഇതൊക്കെ വളരെ വിശദമായി വിശദീകരിക്കും. ആ വിശദീകരണങ്ങൾ നമ്മൾ പഠിക്കും ഇനി വരുമ്പോൾ. ഷഷ്ടിയുടെ അർത്ഥഭേദങ്ങളല്ല ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഷഷ്ടിയുടെ അർത്ഥം പ്രസംഗം അല്ലെങ്കിൽ സ്ഥാനം, പ്രസക്തി അല്ലെങ്കിൽ പ്രാപ്തി. ഇക്ക് പ്രസക്തമാകുന്നിടത്ത് എണ്ണ് വരണം, എണ്ണ് സ്യാദ്. ഈ കോ എണ്ണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് താഴെ കൊടുത്തിട്ട് ഇക്ക സ്ഥാനം എണ്ണ് സ്യാദ്. ഇക്ക് ഉച്ചരിക്കേണ്ടിടത്ത് എണ്ണ ഉച്ചരിക്കണം. അടുത്ത് പറയുന്നു അജി. അച്ചി എന്ന് പറയുന്നത് നമ്മളിവിടെ അർത്ഥം പറയും അച്ച് പരമിരിക്കേ. അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ചിലപ്പോൾ സമ്മതിക്കത്തില്ല, പക്ഷെ തൽക്കാലം നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ. പാണ്ഡിത്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് അനായാസമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്, ലളിതമായി മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് അച്ചി എന്ന് പറഞ്ഞാൽ അച്ച് പരമിരിക്കേ എന്നർത്ഥം പറയുന്നത്. അപ്പോ സൂത്രത്തിന്റെ അർത്ഥമായി എന്തായി? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും, അച്ചു പരമിരിക്കേ. എണ്ണെന്ന് പറയുന്ന വിധിയാണ്, എണ്ണെന്ന് പറയുന്ന ഇവിടെ. അതുകൊണ്ട് തന്നെ ഇത് അതിനെ ആദേശം എന്ന് പറയും. അപ്പൊ എങ്ങനെ അർത്ഥം പറയും? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ ആദേശമായി വരും, അച്ചു പരമിരിക്കേ. അഷ്ടാധ്യായി എടുത്തു നോക്കണം. ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രം ആറാം അധ്യായത്തിൽ ഒന്നാം പദത്തിൽ 77-ാമത്തെ സൂത്രം. ഇതിന്റെ പിറകിലോട്ട് നോക്കണം. മൂന്നാല് സൂത്രങ്ങൾക്ക് മുമ്പിലൊരു സൂത്രമാണ് സംഹിതായാം. ആ സൂത്രം ഇങ്ങോട്ട് വരുന്നു, കാരണം അതിനെ അധികാര സൂത്രം എന്ന് പറയും. നമ്മൾ സംജ്ഞാസൂത്രം പഠിച്ചു, വിധിസൂത്രം ഇതാണ്, അതുപോലെ അധികാരസൂത്രമുണ്ട്. അതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സപ്ഞാച പരിഭാഷാച വിധിർനിയമ ഏവച അതിദേശോ അധികാരശ്ച ഷഡ്വിധം സൂത്രലക്ഷണം എന്ന് പറയും. സപ്ഞാസൂത്രമുണ്ട്, വിധിസൂത്രമുണ്ട്, പരിഭാഷാസൂത്രങ്ങളുണ്ട്, നിയമസൂത്രമുണ്ട്, അധികാരസൂത്രമുണ്ട്, അതിദേശ സൂത്രമുണ്ട്. ഇതെല്ലാം ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കും. സപ്ഞാസൂത്രം നമ്മൾ മനസ്സിലാക്കി, വിധിസൂത്രം ഇതാ ഇവിടെ വന്ന് വ്യക്തമായിട്ട് വന്നു. ഇപ്പോ ഇണച്ചി പെണ്ണിനെ വിധിക്കുന്നു. സംഹിതായാമെന്ന് ഈ വൃത്തി എഴുതിയിരിക്കുന്ന പൂർവ്വത്തിലുള്ള അധികാരസൂത്രമാണ്. തുടർന്ന സൂത്രങ്ങളിലേക്ക് ആ സൂത്രം മുഴുവൻ അനുവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ അധികാരം. അധികാരം തന്നെ പലതരത്തിലുണ്ട്. സിംഹാവലോകിതം ചെയ്യുക മണ്ഡൂകപ്ലുതമേവച്ച ഗംഗാപ്രവാഹവച്ചാപി അധികാരസ്ഥൃതാമത. സിംഹാവലോകിത ന്യായമനുസരിച്ചുള്ള അധികാരമുണ്ട്. മണ്ഡൂകപ്ലുതം തവള ചാടിപ്പോകുന്നത് പോലെയുള്ള അധികാരമുണ്ട്. ഗംഗാപ്രവാഹം പോലെയുള്ള അധികാരമുണ്ട്. ഇത് ഗംഗാപ്രവാഹം പോലെയുള്ള അധികാരമാണ്. ബാക്കിയുള്ള അധികാരങ്ങൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പരിചയപ്പെടും. ഗംഗ പ്രവഹിക്കുന്ന എങ്ങനെയാണ്? ഒരേ രീതിയിൽ പ്രവഹിക്കുന്നത്. അതുപോലെ ഇത് തുടർന്ന് വരുന്ന സൂത്രങ്ങളെല്ലാം ഒരേപോലെ പോകുന്നു. അതെല്ലാം ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പരിചയത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സൂത്രത്തിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ സൂത്രം പ്രവർത്തിക്കുന്നത് സംഹിത ഉള്ളിടത്തായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞു വർണ്ണങ്ങളിൽ ചേർച്ച വേണം എന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ സന്ധി സംഭവിക്കത്തില്ല എന്നാണ്. അപ്പോൾ ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ ആദേശമായി വരും, അച്ചു പരമിരിക്കേ എന്നാണ്. ഇക്കില് വർണ്ണങ്ങൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കും. ഇക്കിൽ എന്ന് പറയുന്ന പ്രത്യാഹാരം, ഇക്കെന്ന് പറയുന്ന പ്രത്യാഹാരം ഈവു റീ നാല് വർണ്ണമുണ്ട്. എണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ യാ വാ രാല, അതായത് നേരെ കൂടെ എഴുതി കാണിച്ചു. യാ എന്നെടുക്കരുത്, ഈ എന്ന് എടുക്കാവും. അകാര ഉച്ചാരണാർത്ഥമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പരത്തിട്ടിരിക്കുന്നത് അച്ഛെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയവും അറിലക് ഏവം അയവച്ച് സ്വരങ്ങൾ. സ്വരങ്ങൾ പരമരിക്കുമ്പോൾ ഈ സൂത്രത്തിന്റെ അർത്ഥം വ്യക്തമാണല്ലോ. സുധി ഉപാസ് ഇതി സ്ഥിതേ തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ സ സപ്തമീ നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അവ്യവഹിതസ്യ പൂർവസ്യ ബോധ്യം തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ സപ്തമീ നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അവ്യവഹിതസ്യ പൂർവസ്യ ബോധ്യം സ്ഥാനേ അന്തരതമഃ പ്രസംഗേ സതി സദൃശതമ ആദേശക സ്യാത്. സദൃശതമഃ എന്നാണ്, സന്ധി വന്ന് വിസർഗം പോയതാണ്. സദൃശതമഃ ആദേശക സ്യാത്. ഇവിടെ സ്തുതി ഉപാസ്യ ഇതി, അതിപ്പോ നമ്മൾ തൽക്കാലം വിടുകയാണ്. തസ്മിന് നിർദ്ദിഷ്ടയെ പൂർവസ്യ, അതും വിടുകയാണ്. കാരണം നമുക്കിപ്പോ സന്ധി ചെയ്യുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നയം അതാണ്, ആവശ്യമുള്ളത് മാത്രം പഠിച്ചു പോകുക, ബാക്കിയുള്ളത് ആവശ്യം വരുന്നിടത്ത് പഠിക്കുക. എല്ലാം കൂടെ തലയിൽ കയറ്റാൻ പോയി കഴിഞ്ഞാൽ ആശയക്കുഴപ്പം വരും. അതെല്ലാം നമ്മൾ പഠിക്കും ആവശ്യം വരുന്നിടത്ത്. അപ്പോൾ ആവശ്യമില്ലാത്ത സൂത്രങ്ങളും ഇവിടെ പഠിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത സൂത്രങ്ങളും കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ തലയ്ക്കകത്ത് കടന്നൽ കൂട് വെച്ചതുപോലെയാവും. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? സന്ധി മനസ്സിലാക്കുക, അതിനാവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഇതെല്ലാം നമ്മൾ പഠിക്കും. എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പഠിപ്പിക്കാത്തതെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ധരിച്ചാലും കുഴപ്പമില്ല. തൽക്കാലം എന്തായാലും അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇക എൺ അച്ചി, ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരും, അച്ച് വരമിരിക്കെ. അതിൽ ഈ സ്ഥാനം എന്ന് പറയുന്ന പ്രത്യേകം പറയണ, ഇതൊക്കെ മീമാംസയിലെ നിയമങ്ങളനുസരിച്ചാണ്. ദർഭാണാം സ്ഥാനെ ശരൈഹി പ്രസ്ഥരിതവ്യം, അതായത് യജ്ഞത്തിൽ വേദി തയ്യാറാക്കുമ്പോൾ അവിടെ പ്രസ്തരണമെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ദർഭം നിരത്തി വയ്ക്കുക. അപ്പോൾ സാധനങ്ങളെയല്ലോ, ഈ കലശമൊക്കെ വയ്ക്കുമ്പോൾ സാധനം നമ്മൾ കാണാറുണ്ടല്ലോ, പൂജയ്ക്കും മറ്റും ദർഭം വയ്ക്കാറുണ്ട്. ദർഭം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദർഭം എന്നൊക്കെ പറയുന്നത് ചില സമയത്ത് ഉണങ്ങിപ്പോകും. പറയുന്നു ദർഭ കിട്ടിയില്ലെങ്കിൽ അവിടെ ശരം മതി, ശരപ്പുല്ലും മതി. ശരം എന്ന് പറയുന്നത് സാധനം എല്ലായിടത്തും കാണുന്ന വളരെ പൊക്കത്ത് വരുന്ന കാട് പിടിച്ചു കിടക്കുന്ന ഒരു സാധനം. അപ്പൊ ശരപ്പുല്ല് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ പറയാറുണ്ടല്ലോ, മുട്ടിയ പക്ഷം വയ്ക്കോലും എന്ന് പറയാറുണ്ട്. അതുപോലെ ദർഭയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കച്ചിയും ഉപയോഗിക്കും. അതുപോലെ വേദത്തിലും ഉണ്ട് മുട്ടിയ പക്ഷം ഉള്ള മുട്ടിശാന്തി. അപ്പോ ദർഭയ്ക്ക് പകരം ശരപ്പുല് ഉപയോഗിക്കാൻ പറഞ്ഞ എന്താണോ? ദർഭാണാം സ്ഥാനേ ശരൈഹി പ്രസരിതവ്യം, ദർഭയുടെ സ്ഥാനത്ത് ശരപ്പുല് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ദർഭ വച്ചിട്ട് അതിന്റെ പുറത്ത് ശരപ്പുല്ലെന്നല്ല, ദർഭ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ശരപ്പുല്ല് വയ്ക്കണം. ആ അർത്ഥമാണ് ഇവിടെ സ്ഥാനം എന്നുള്ളതുകൊണ്ട് പാണിനി ഉദ്ദേശിക്കുന്നത്. പാണിനി എന്ന് പറയുന്നത് സർവശാസ്ത്രം അറിഞ്ഞിരുന്നയാളല്ല. ഇവിടെ എന്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥാനം എന്ന് പറയുമ്പോൾ ഈ നേരത്തെ ഞാൻ എഴുതിയ ഇത് തന്നെ, ഈയുടെ സ്ഥാനത്ത് അവിടെ എന്തോന്ന് അടുത്ത് നോക്കുക. യകാരം എന്ന ആദേശം, ഈ പോയി, അതാണ് ഈ പ്ലസ് ആന്നിടത്ത് എന്ത് വന്നത്? ഈ പ്ലസ് ആന്ന് വന്നത്. ദർഭയുടെ സ്ഥാനത്ത് ശരപ്പുല് ഉപയോഗിച്ചതുപോലെ ഈ ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് യാ ഉച്ചരിക്കണം. ലിപിയിൽ അങ്ങനെ വരുന്നു, ഈ എഴുതുന്ന സ്ഥാനത്ത് നമ്മൾ ഈ എഴുതി, നമ്മൾ ലിപി കണ്ടായിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ സൂത്രത്തിൽ ഈ എന്നോ യാ എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഇക്കെന്നും എണ്ണെന്നേ പറയുന്നുള്ളൂ. അപ്പൊ ഇക്ക് എന്നുള്ളതിൽ നിന്ന് ഈയെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യ രണ്ടേന സഹേത, ആ സൂത്രത്തിന്റെ ആവശ്യമുണ്ട്. അതാ പറയുന്നത് ഇക്കെന്ന് പറഞ്ഞാൽ ഈ വു റിട്ട്, എണ്ണെന്ന് പറഞ്ഞാൽ യാവ രാല. ഇക്കെന്ന് പറഞ്ഞപ്പോൾ നാല് വർണ്ണങ്ങളെ പറഞ്ഞു, ഈ ഊ റു ടു എണ്ണെന്ന് പറഞ്ഞപ്പോൾ നാല് വർണ്ണങ്ങളെ പറഞ്ഞു. ഈക്ക് യകാരമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈക്ക് യകാരം വരും, ഊവിന് വകാരം വരും, റുവിന് രേഫം വരും, ഋകാരത്തിന് ലായം വരും, ക്രമം യഥാസംഖ്യം വരും. ഇവിടെ സ്ഥാനിയായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന നാലെണ്ണത്തെയാണ് ഈ ഊ റു ഋ. ആദേശത്തിനും യാവാരാല, ഞാൻ യാവാരാല എന്ന് പറഞ്ഞാൽ ഈ വീരെന്ന് മനസ്സിലായിക്കോളും. പറയുമ്പോൾ ചിലപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ പറയും. ഇപ്പൊ ഇവിടെ സ്ഥാനി നാലുണ്ട്, എണ്ണ ആദേശമാണെന്ന് നേരത്തെ പറഞ്ഞു, നാലുണ്ട്. ക്രമപ്രകാരം മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് ഇനി ഒരു സൂത്രം നമ്മൾ പഠിക്കും, യഥാസംഖ്യം അനുദേശക സമാനാം. പക്ഷെ ഇവിടെ പാണിനി പുതിയൊരു സൂത്രത്തെ പരിചയപ്പെടുത്തുകയാണ്, സ്ഥാനെ അന്തരതമഹ. സ്ഥാനമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് പ്രസംഗേ സതി, പ്രസംഗമാണ്, പ്രാപ്തിയാണ്. പ്രാപ്തി വരുമ്പോൾ ഈ സൂത്രം പറയുന്നതാണ് സ്ഥാനെ സതി എന്ന് പറഞ്ഞാൽ പ്രാപ്തമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാനിക്ക് ഒന്നിലധികം ആദേശങ്ങൾ പ്രാപ്തമാകുമ്പോൾ എന്നർത്ഥം ധരിച്ചോണ്ട്, വ്യക്തമായിട്ട് അത് ധരിക്കണം. സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപ്തി എന്നാണ്, പ്രസംഗം എന്നാണ്, നേരത്തെ പറഞ്ഞതുപോലെ. ഗർഭയുടെ സ്ഥാനത്ത് ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം എന്നതുപോലെ. അതുപോലെ ഇവിടെ എന്താണ്? പ്രസംഗേ സതി, ഒരു വർണ്ണത്തിന്റെ സ്ഥാനത്ത് അനേക വർണ്ണങ്ങൾ പ്രാപ്തമാകുമ്പോൾ, അതാണ് പ്രസംഗേ സതി എന്ന് പറയുന്ന രണ്ട് വാക്കിന്റെ അർത്ഥം. മലയാളത്തിൽ അതിനെ പറയുമ്പോൾ ഇത്രയും വിശദീകരിച്ച് പറയും. ഒരു വർണ്ണത്തിന്റെ സ്ഥാനത്ത് അനേക വർണ്ണങ്ങൾ പ്രാപ്തമാകുമ്പോൾ, അല്ലെങ്കിൽ അനേക ആദേശങ്ങൾ പ്രാപ്തമാകുമ്പോൾ, ഏകസ്യ സ്ഥാനിനഹ, അനേകാനാം ആദേശാനാം പ്രാപ്തൗ, അനേകാനാം വർണ്ണാനാം പ്രാപ്തൗ, ഏകസ്യ വർണ്ണസ്യ സ്ഥാനേ, ഏകസ്യ വർണ്ണസ്യ ഉച്ചാരണ പ്രസംഗേ, പലതരത്തിലും പറയാം. അനേകാനാം വർണ്ണാനാം പ്രാപ്തൗ സതി, പ്രസംഗേ സതി, ഒരു വർണ്ണത്തിന്റെ സ്ഥാനത്ത് അനേക വർണ്ണങ്ങൾ പ്രാപ്തമാകുമ്പോൾ പറയുന്നു, ആ പ്രാപ്തമാകുന്ന വർണ്ണങ്ങളിൽ നിന്നും സദൃശ തമഹ, ആ സ്ഥാനിയോട് അത്യന്തം സാദൃശ്യമുള്ള വർണ്ണത്തെ ആദേശമാക്കണം. സ്ഥാനിനാ സഹ സദൃശ തമഹ അത്യന്ത സദൃശ വർണ്ണ ആദേശ സ്യാത്, ആ സ്ഥാനിയോടുകൂടി അത്യന്ത സാദൃശ്യമുള്ള വർണ്ണത്തെ ആദേശമാക്കണം. നേരത്തെ നമ്മൾ പഠിച്ചു എന്താണ് തുല്യാസ്യ പ്രയത്നം സവർണം. അതെന്താണ് പറയുന്നത്? ഒരു വർണ്ണവും മറ്റൊരു വർണ്ണവും തമ്മിൽ എങ്ങനെ സവർണം ആകുമെന്നാണ്. അത് വേറൊരു കാര്യമാണ് പറയുന്നത്. ഈ സൂത്രം എന്താ പറയുന്നത്? ഒരു വർണ്ണവും മറ്റൊരു വർണ്ണവും തമ്മിൽ സാദൃശ്യം വരാവുന്നതാണ്. ഇത് രണ്ട് രണ്ടാണ്, അത് ഇതും കൂടെ കൂട്ടിക്കൊഴിക്കരുത്. ഒരു വർണ്ണത്തിന്റെ സ്ഥാനത്ത് അനേക വർണ്ണങ്ങൾ പ്രാപ്തമാകുമ്പോൾ ആ സ്ഥാനിയായിരിക്കുന്ന വർണ്ണത്തോട് ഏറ്റവും സാദൃശ്യമുള്ള വർണ്ണത്തെ അവിടെ ആദേശമാക്കണം. ഇനി നമ്മൾ എഴുതിയ ഉദാഹരണം നോക്കുക. പോയാ ഈ പ്ലസ് ഇവിടെ പോയി, ഈ പ്ലസ് ആന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഈ എന്ന് പറയുന്നതാണ് സ്ഥാനി, അല്ലെങ്കിൽ സ്ഥാനമെന്നും പറയാം. ഈ എന്ന് പറയുന്ന ഒരു സ്ഥാനിക്ക് വേണ്ടി എണ്ണെന്ന് പറയുന്ന അനേക വർണ്ണങ്ങൾ പ്രാപ്തമാകുന്നു. കാരണം അവിടെ എന്താ പറഞ്ഞത്, ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരുന്നു, ഇക്കിൽപ്പെടുന്നതാണ് ഈ. നമ്മൾ ആതിരേന്ത്യന്റെ സഹായത്തിൽ നിന്ന് മനസ്സിലാക്കി, ഇക്കിൽപ്പെട്ട എല്ലാം ഇവിടെ ഇല്ല, ഇപ്പൊ ഒരു വർണ്ണമേ ഉള്ളൂ ഈ, അത് മതി. അതിന്റെ സ്ഥാനത്ത് എണ്ണെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, അനേക വർണ്ണങ്ങൾ നാലെണ്ണം വരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഈ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എണ്ണ് താഴെ പറഞ്ഞിട്ടുണ്ട്, യാ വാര ല എന്നുള്ള അനേക വർണ്ണങ്ങൾ പ്രാപ്തമാകുമ്പോൾ സ്ഥാനേ അന്തരതമഹ പറയുന്നു. അങ്ങനെ സ്ഥാനെന്ന് വെച്ചാൽ അത് പ്രാപ്തമാകുമ്പോൾ. അന്തരമെന്ന് വെച്ചാൽ എന്താണ്? സാദൃശ്യം. അന്തരതമ എന്ന് പറഞ്ഞാലോ അത്യധികം സാദൃശ്യമുള്ളത്, അതിനെ ആദേശമാക്കണം. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് വർണ്ണങ്ങളുടെ സാദൃശ്യം കണ്ടുപിടിക്കുന്നത്? സവർണം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. സാദൃശ്യം കണ്ടുപിടിക്കുന്നതിനും നിയമമുണ്ട്. എന്താണ്? സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം, ഇവയെല്ലാം കൊണ്ടാണ് വർണ്ണങ്ങൾക്ക് സാദൃശ്യം വരുന്നത്. ഏതൊക്കെയാണ്? സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. അതിൽ ഇപ്പം മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കണ്ട. നമ്മുടെ നയം എന്താണ്, ആവശ്യമുള്ളത് മാത്രം മനസ്സിലാക്കി പോവുക. ഇപ്പം നമ്മൾ സാദൃശ്യം കണ്ടുപിടിക്കുന്നത് ഇവിടെ സ്ഥാനം കൊണ്ടുള്ള സാദൃശ്യമാണ്. ആദേശമായ വരുന്ന വർണ്ണത്തിനും സ്ഥാനിയായിരിക്കുന്ന വർണ്ണത്തിനും സ്ഥാനം ഒന്നാണെങ്കിൽ അതിന് സാദൃശ്യമുണ്ട്. എളുപ്പം കണ്ടുപിടിക്കാം. ഇജു യശാനാം താലു, ഇവിടെ സ്ഥാനിയായിരിക്കുന്ന ഈ ആണ് അതിന്റെ സ്ഥാനം, താലുവാണ്. ആദേശമായി വരുന്ന യകാരമുണ്ട്, അതിന്റെ സ്ഥാനം താലുവാണ്. അവിടെ നാലു പേര് വന്നെങ്കിലും ആദ്യം ഏതിന്റെ സ്ഥാനം നോക്കണം? സ്ഥാനിയുടെ. സ്ഥാനിയുടെ സ്ഥാനത്തെ ആദ്യം നോക്കണം. സ്ഥാനിയുടെ എന്നുവെച്ചാൽ, സ്ഥാനി എന്ന് വെച്ചാൽ രണ്ടിടത്ത് സ്ഥാനശബ്ദം വരുന്നുണ്ടെങ്കിലും രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. സ്ഥാനി എന്ന് പറയുന്നിടത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാപ്തി എന്നാണ്. ശബ്ദങ്ങളൊക്കെ ഒരുപോലെ ഒരു അർത്ഥ വ്യത്യാസം മനസ്സിലായത്. സ്ഥാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രാപ്തി. അപ്പൊ ഈ ആണ് ഇവിടെ സ്ഥാനിയായിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രാപ്തമായിരിക്കുന്നത്, ഉച്ചാരണ പ്രാപ്തമായിരിക്കുന്നത്. സ്ഥാനി അന്തരമായി എന്താ പറയുന്നത്? അതിന് സദൃശമായ ഒരു വർണ്ണത്തെ ആദേശത്തിൽ നിന്ന് ചെയ്യണം. അതിനുവേണ്ടി എന്ത് പറയുന്നു? സാദൃശ്യത്തെ കണ്ടുപിടിക്കണം. സാദൃശ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? അതിന്റെ സ്ഥാനത്തെ നോക്കുക. അതിനാണ് നേരത്തെ അത് പഠിക്കണമെന്ന് പറഞ്ഞത്. ഈ പിശാന താലു, അതിന്റെ സ്ഥാനം കിട്ടി. ഈയുടെ സ്ഥാനം താലുവാണ്. ഇനി ആദേശത്തിൽ നോക്കുക, താലു സ്ഥാനമുള്ള ഏതാണ്? ഇയ. എന്തുകൊണ്ട് അവിടെ പറഞ്ഞു? ഈച്ചു യ ശാനാം യ, എന്റെ സ്ഥാനം താലുവാണ്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു, ഇവിടെ സവർണത്തെ കുറിച്ചല്ല പറയുന്നത്, സാദൃശ്യത്തെ കുറിച്ചാണ്. സവർണം വേറെ, സാദൃശ്യം വേറെ, സവർണ ബോധകം വേറെ, എല്ലാം വേറെ വേറെയാണ്. അപ്പൊ ഈയുടെ സ്ഥാനം താലുവാണ്. ആദേശത്തിൽ യകാരത്തിന്റെ സ്ഥാനം താലുവാണ്. അതുകൊണ്ട് ഇകാരത്തിന്റെ സ്ഥാനത്ത് യകാരം വന്നു. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഈയുടെ സ്ഥാനത്ത് യകാരം വന്നു. യകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആണ്, സ്വരമില്ലാതാണ് അവിടെ ഈ എന്ന് എഴുതിയത്. അവിടെ ആദേശമൊന്നും എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? പരത്തിൽ ആയിരിപ്പുണ്ട്, നേരത്തെ ഇരുന്ന. അതുകൊണ്ട് നിയമമാണ്. എന്താണ്? അജ് സ്ഥീനം ഹൽ പരേണ സംയുജ്യതേ. ഇവിടെ യകാരം എന്ന് പറയുന്നത് അജ്ഹീനമായ ഹല്ലാണ്, അച്ചില്ലാത്ത ഹല്ലാണ്, കേവല യകാരമാണ്. ഒരു അകാരം ഉണ്ടായിരുന്നു, അത് ഉച്ചാരണാർത്ഥം അത് നമ്മൾ കളഞ്ഞു. ഇപ്പൊ ഇരിക്കുന്ന ഹല്ലെങ്ങനെയാണ്? അജ്ഹീനമാണ്, എന്നുവെച്ചാൽ അച്ചില്ലാത്ത. അങ്ങനെ ഒരു ഹല്ല് വന്നാൽ പരത്തിൽ എന്തിരിക്കുന്നവനോട് കൂട്ടിച്ചേർക്കുക. അവിടെ ആ അവിടെ ഇരിപ്പുണ്ട് പഴയ അകാരം. അതിനോട് കൂട്ടിച്ചേർത്തപ്പോ എന്താ ഇയ്യ? ഇനി ലിപി വരെയില്ലാത്ത ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, യ എന്നെഴുന്നിടത്ത് അകാരത്തെ കാണിക്കാനായി പ്രത്യേകിച്ച് ലിപിയില്ല. യ എന്നെഴുതി കഴിഞ്ഞ് നമ്മൾ പിരിച്ചാണ് ആദ്യം എഴുതിയത്, ഇ പ്ലസ് ആ, ഇ പ്ലസ് ആ എന്നെഴുതി. ഈ അതേസമയം അകാരമില്ലാന്ന് കാണിക്കാൻ ലിപിയുണ്ട്. എന്താണ്? ഈ അകാരത്തിന്റെ ഇടയിൽ ഒരു വെട്ട് കൊടുക്കും. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഈ അടിയിലൊരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അകാരമില്ല. അകാരം ചേർന്നു കഴിഞ്ഞാലോ യാ തന്നെ. അവിടെ പ്രത്യേകിച്ച് അകാരം എഴുതേണ്ട ആവശ്യമില്ല. അസുഖം ദീർഘത്തിനാണെങ്കിൽ ഒരു വരവോടെ ഇടും, അതാണ് അടുത്ത് യാ. ദീർഘമാണെങ്കിൽ ഒരു വരവിടും. അത് ലിപിയിൽ ആൾക്കാർക്ക് വരുന്ന സംശയം. ഇത് ആദ്യ സന്ധി പഠിക്കുന്നവർക്ക് ഈ ലിപിയിലും സംശയം വരും, ഇതെന്താ അകാരം എവിടെ പോയി എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇ പ്ലസ് ആ എന്നുള്ളടത്ത് ഈയുടെ സ്ഥാനത്ത് ഇകാരം വന്നു. എന്തുകൊണ്ട്? സ്ഥാനേ അന്തരതമഹ എന്ന് പറയുന്ന സൂത്രം പറഞ്ഞു. ഒരു സ്ഥാനിക്ക് അനേക ആദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ സാദൃശ്യമുള്ളതിനെ ആദേശമാക്കണം. ആ സാദൃശ്യം എങ്ങനെയാണ്? ഇവിടെ നമ്മൾ സ്ഥാനം കൊണ്ടാണ് പരിശോധിച്ചത്. ഈയുടെ സ്ഥാനം എന്ന് പറയുന്നത് താലുവാണ്. ആദേശത്തിൽ യകാരം എന്ന് പറയുന്നത് അതേ സ്ഥാനമുള്ളതാണ്. അതുകൊണ്ട് ഈയെ റീപ്ലേസ് ചെയ്ത് യകാരം മാറ്റി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യകാരം വന്നു, പരത്തിൽ എന്ത് ചെയ്തു? ആ വന്ന് കൂട്ടിച്ചേർത്ത് യാ എന്ന് എഴുതി. അതാണ് ഇതിനെ എൺസന്ധി എന്ന് പറയുന്നത്. എൺസന്ധിയിലെ ആദ്യത്തെ ഉദാഹരണം ഇഗോ എണച്ചയിൽ നമ്മൾ സാധന ചെയ്യുന്നത്. ഉദാഹരണം ചെയ്യുമ്പോൾ ആ സന്ധി വരുന്ന സ്ഥാനി ആദ്യം എടുക്കും. ആ സ്ഥാനിയിൽ എങ്ങനെ എല്ലാ ആദേശങ്ങളും വരുന്നു എന്ന് ചിന്തിക്കും. ഇനി നോക്കുക അടുത്ത ഉദാഹരണം. അവിടെ എഴുതിയിരിക്കുന്നു നോക്കുക, ഇ പ്ലസ് ആ, അതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ടത് ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ എന്നാ. ആദ്യത്തെ സൂത്രത്തിൽ ഇ പ്ലസ് ആന്നിരുന്നപ്പോ പരത്തിലിരിക്കുന്ന അകാരം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പൂർവ്വേത് പരമേതാണ്. ഈ എന്ന് പറയുന്ന പൂർവമാണ്, ആ എന്ന് പറയുന്ന പരമാണ്. ആ പരത്തിലിരിക്കുന്ന അകാരത്തിനാണ് നമ്മൾ പറഞ്ഞത് അച്ചി എന്ന് വെച്ചാൽ അച്ചു പരമിരിക്കേ. അവിടെ അച്ചു പരമുണ്ട്. ശുദ്ധിവാസിയ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയാണ് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വർണ്ണത്തിൽ ആ വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് പദങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അത് വ്യക്തമാകും. നമ്മൾ എല്ലാ സന്ധിയും പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം സ്ഥാനിയായ വർണ്ണത്തെ എടുക്കും, പിന്നെ അതിന്റെ നിമിത്തം എന്തോ പറയുന്ന അതിനെ എടുക്കും, പിന്നെ രണ്ടും കൂടെ ചെയ്യും, പിന്നീട് അത് പദത്തിൽ കൊണ്ടുപോയി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കും. അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ശുദ്ധി ഉപാസിയെ പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോ ഇവിടെ മനസ്സിലായല്ലോ, ഈ എന്ന് പറയുന്നത് സ്ഥാനിയാണ്, പ്ലസ് ആയിരിക്കുന്നത് പരനിമിത്തം എന്നാണ് പറഞ്ഞത്. അച്ചു പരമിരിക്കേ. അപ്പോ അവിടെ എന്ത് ചെയ്തു? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വന്നു, അതായത് ഇക്കിൽപ്പെട്ട ഇകാരത്തിന്റെ സ്ഥാനത്ത് എണ്ണിൽപ്പെട്ട ഇകാരം വന്നു. അച്ചായ അകാരം പരമിരിക്കെ അവസാനം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? യ എന്ന് പറയുന്ന രൂപം കിട്ടി. അതാണ് സന്ധി വന്ന രൂപം. മറ്റത് യകാരത്തെ പിരിച്ചെഴുതിയ രൂപമാണ് ആദ്യം കൊടുത്തത് ഈ പ്ലസ് ആ. അവസാനം കൊടുത്തിരിക്കുന്ന യായെ പിരിച്ചെഴുതിയിരിക്കുകയാണ് ഈ പ്ലസ് ആ. ഇത് നമ്മൾ ശരിക്കും ധരിച്ചു കഴിഞ്ഞാൽ പദങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നിടത്ത് പിന്നീട് നമുക്ക് പിരിക്കാൻ വളരെ എളുപ്പമാണ് ശ്ലോകങ്ങളിലും മറ്റും. അടുത്ത ഉദാഹരണം നോക്കുക, ഈ പ്ലസ് ആ, അതാണ് അവിടെ ഈ സൂത്രം പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈഗോ എണച്ചി ഏകഹസ്താനെ എൺ സ്യാ അച്ചി. ആദ്യം ധരിച്ചുകൊണ്ട് സംഹിതമുണ്ട്. നമ്മൾ ഈ പ്ലസ് ആ എന്ന് പിരിച്ചെഴുതിയെങ്കിലും അവിടെ സംഹിതമുണ്ട്. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ പിരിച്ചെഴുതിയാണ്. അക്ഷരങ്ങൾ ചേർന്നിരുന്നാലേ സന്ധി വരുത്തും. അപ്പോ ഈ പ്ലസ് ആ എന്ന് പറയുന്നിടത്ത് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇക്കെന്ന് പറയുന്ന ആ പ്രത്യാഹാരത്തിൽ ഈ ഇല്ല. എന്തുകൊണ്ട്? ഇക്കെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഹർസ്വീകാരമേ ഉള്ളൂ. മുമ്പ് നമ്മളത് പറഞ്ഞതാണ്. പരത്തിലിരിക്കുന്ന എന്താണ്? ആ. അച്ഛന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ആ ഇല്ല. അവിടെ ഹ്രസ്വകാരമേ ഉള്ളൂ. ഹ്രസ്വീകാരത്തിന്റെ സ്ഥാനത്ത് യകാരം വന്നാണ് നമ്മൾ പഠിച്ചത്. ഉദാഹരണം അതാണ്. അവിടെ ദീർഘമിരിക്കുന്നു ഈകാരം. ഓ, അക്ഷരസമാമനായത്തിൽ ഇല്ലാത്തതായ ഈകാരത്തിന് ഈഗോ എണച്ചി എന്നുള്ള സൂത്രപ്രകാരം എങ്ങനെ എണ്ണു വരും? പരനിമിത്തമായി കാണിച്ചിരിക്കുന്ന ആകാരവും അച്ചിൽപ്പെട്ടതല്ല. അവിടെയാണ് നമുക്ക് മുമ്പ് പഠിച്ച രണ്ട് സൂത്രത്തിന്റെ ആവശ്യം വരുന്നത്. അത് നമുക്കറിയാം എന്താണ്, തുല്യാസ്യ പ്രയത്ന സവർണം സ്ഥാനെ അന്തരതമഃ. ആദ്യം ഇവിടെ തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രം വരും. സൂത്രങ്ങൾക്കെന്ന് വെച്ചാൽ ജീവനുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. സന്ധി ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാ സൂത്രങ്ങളും അവിടെ സഹായിക്കാൻ വേണ്ടി വരും, നമ്മളെ സഹായിക്കാം. കാരണം ഈ സൂത്രങ്ങൾക്ക് ജീവൻ കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രതിസന്ധിയിലാണ്. ഈഗോ എനർജി എന്ന് പറയുന്ന സൂത്രം അനുസരിച്ച് ഈകാരത്തിന് യകാരം വരത്തില്ല, ആകാരം പരമിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച്. പക്ഷേ അവിടെ ഏതിനെയാണ് നമ്മൾ പിരിച്ചത്? യാ എന്നുള്ളതിനാണ് അവിടെ ആദേശം വന്നിരിക്കുന്നത്. ഉടനെ തുല്യാസ്യ പ്രയത്ന സവർണം ഉടനെ അവിടെ വന്നിട്ട് പറയുന്നു, വിഷമിക്കേണ്ട കാര്യമില്ല. ഈ എന്ന് പറയുന്ന അക്ഷരസമാമനായത്തിലെ ആ ഹ്രസ്വ വികാരത്തിന്റെ സവർണത്തെയാണ് ഇവിടെ ആ എന്ന് ഈ എന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛെന്ന് പറയുന്ന പ്രത്യാഹാരത്തിലെ ഹ്രസ്വമായ അകാരത്തിന്റെ സവർണമാണ് ഇവിടത്തെ ആ. ഇപ്പോ തുല്യാസി പ്രയത്ന സവർണം എന്നുള്ള സൂത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും ഈയുടെ സവർണമാണ് ഈ, ആയുടെ സവർണമാണ് ആ. ഇതുകൊണ്ട് കാര്യമായല്ല, ഈയുടെ സവർണം ഈ ആയിക്കോട്ടെ, ആയുടെ സവർണം ആയിക്കോട്ടെ. അതുകൊണ്ടെന്താ, പാടുത്ത സൂത്രമൊന്നും നമ്മളെ സഹായിക്കും. അണുത് സവർണ സിച്ച് അപ്രത്യഹ ആ എന്ന് പറയുന്നത് കൊണ്ട് ആകാരത്തെയും ഗ്രഹിക്കാം, ഈ എന്ന് പറയുന്നതുകൊണ്ട് ഈ കാര്യത്തെയും ഗ്രഹിക്കാൻ. രണ്ടിനും ഇവിടെ ഉദാഹരണം വന്നു. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, അത് വിധിയായിരിക്കാൻ പാടില്ല. ഇവിടുത്തെ വിധി എന്താണ്? എണ്ണ. ഇവിടെ വിധിയല്ല എന്ന് ആദ്യം മനസ്സിലായി. ഇവിടുത്തെ വിധി എണ്ണാണ്. പിന്നെ ഈ എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനിയാണ്. അവിടെ ഗ്രഹിക്കാം. അവിടെ വിധിയാകാൻ പാടില്ലെന്നേ പറയുന്നുള്ളൂ. എവിടെ മറ്റെവിടെയാണെന്ന് പറയുന്നില്ല. വിധിയിൽ നിങ്ങളങ്ങനെ സവർണത്തെ ഗ്രഹിക്കരുത്. ഇവിടെ ഈ എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനിയാണ് അല്ലെങ്കിൽ സ്ഥാനമാണ്. ഇവിടെ സവർണത്തെ ഗ്രഹിക്കാൻ പറയുന്നു. സവർണത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സ്ഥാനിയായി വിധിക്കുന്ന കാര്യങ്ങൾ ഈക്കും വരാം. അതാണ് സവർണത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അണുതി സവർണ പ്രത്യ എന്നിടത്ത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അച്ഛ പരത്തിലിരിക്കുന്ന എന്താണ്? ആയാണ്. അച്ഛൽ അകാരമല്ല. അവിടെ അണുത് സവർണ സിച്ച് അപ്രത്യ പറയുന്നു. ഈ ഇതിരിക്കുന്ന വിധിയല്ല, ഇത് പരനിമിത്തമാണ്. പരത്തിൽ ഇരുന്നു കൊണ്ട് നിമിത്തമാകുന്നു. എന്തിന്? സന്ധി കാര്യത്തിന്. അതുകൊണ്ടാണ് അതിന് പരനിമിത്തം എന്ന് പറയുന്നത്. ഇതും പരത്തിലിരുന്നു കൊണ്ട്, കാരണം അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് പണി എന്താണ്? അജി അച്ഛ പരം ഇരിക്കേ. അത് പരമമാണ്, നിമിത്തമാണ് സന്ധി. അപ്പോ ആ എന്ന് പറയുന്നത് എന്താണ്? പരനിമിത്തമാണ്. അണു സവർണസിച്ച് അപ്രത്യം എന്ത് പറയുന്നു? അച്ഛെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഈ പറയുന്ന ദീർഘാകാരം ഇല്ലെങ്കിലും ആ എന്ന് പറയുന്നതുകൊണ്ട് ദീർഘത്തെയും ഗ്രഹിച്ചുകൊള്ളുക, അതിനെയും മനസ്സിലാക്കുക. അതുകൊണ്ട് ഹ്രസ്വ ഈകാരത്തിന് ഹ്രസ്വാകാരം പരമിരിക്കുന്ന അതേ കാര്യം തന്നെ ദീർഘ ഈകാരത്തിന് ദീർഘമായ ആകാരം പരമിരിക്കുമ്പോഴും വരാം. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഈയുടെ സ്ഥാനത്ത് യകാരം പരത്തിലെന്തിരിക്കുന്നു? ആ കൂട്ടിച്ചേർത്ത് യാ എന്നായി. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കുക. ഈ രണ്ടിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാണ്, എന്നാലും ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ എന്താണ് ഈ എന്ന് പറയുന്നത്? ദീർഘമാണ്, പരത്തിൽ ഹ്രസ്വം തന്നെ ഇരിക്കുന്നു. ആദ്യത്തെ ഉദാഹരണത്തിൽ എന്താണ്? ഈ ഹ്രസ്വമാണ്, പരത്തിലായാണ്. അപ്പൊ ഈ ആദ്യത്തെ ഉദാഹരണം നോക്കുക. ഈ പ്ലസ് ആവുന്നിരിക്കുന്നിടത്ത് അണുതി സവർണ സിജാപ്രതി അതിന്റെ ആവശ്യമില്ല. കാരണം അവിടെ ഇക്കേതെന്നും അച്ഛേതെന്നും പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഈ പ്ലസ് ആവുന്നിരിക്കുകയാണ്, ഈ ഹ്രസ്വ വികാരമല്ല. അപ്പൊ അവിടെ നമുക്ക് ആരുടെ സഹായം വേണം? അണുതി സവർണ സിജ അപ്രത്യേക. ഇവിടെയും ആ സൂത്രം വന്നിട്ട് പറയും, ഭയക്കേണ്ട കാര്യമില്ല. ഹർസ്വ വികാരത്തിന് പകരം ഈകാരം ഇരിക്കുന്നുണ്ടെങ്കിലും ഇക്കെന്ന് പറയുന്നിടത്ത് ഹർസ്വ വികാരത്തിനാണ് എണ്ണിനെ വിധിച്ചത്. പക്ഷെ അത് ഈകാരത്തിനെയും ഗ്രഹിക്കാം. സവർണ ഗ്രാഹക സൂത്രം എന്ന് പറഞ്ഞതാണ്. ഗ്രഹണക സൂത്രം എന്ന് പറയുന്നത് കൊണ്ടാണ്. അത് സ്ഥാനിയാണ്, സവർണത്തെ ഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഈ പ്ലസ് ആന്നിരിക്കുന്നിടത്തും അണുത് സവർണസ്ഥിര അപ്രത്യ എന്ന് പറയുന്ന സൂത്രത്തിന്റെ സഹായത്തോടു കൂടി ഈ കാര്യത്തിൽ നമ്മൾ ഈ എണ്ണാദേശം വിധിച്ചു. അപ്പൊ ഈ ഒന്നവിടെ പരത്തിലായ കൂട്ടിച്ചേർത്തു. അച് ഹീനം ഹൽ പരേണ സംയുജ്യത നിയമമനുസരിച്ച് അകാരത്തോട് കൂട്ടിച്ചേർത്തു. യാന്ന് വന്നു, അതിനു മുമ്പിൽ യാന്ന് ദീർഘം വന്നു. ഇതാണ് ഇകാരത്തിന് യകാരം വരുന്നതിന് ഉദാഹരണം. അപ്പൊ ഇവിടെ നമ്മൾ കൂടുതലായി ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്ഥാനി ഒന്നേ ഉള്ളൂ, ഈ ആദേശത്തിൽ നാലുണ്ട്. കാരണം എണ്ണം എന്ന് പറയുമ്പോൾ നാലെണ്ണത്തിന് ഒരുമിച്ച് വിധിക്കുകയാണ്, ഓരോന്നോരോന്നായിട്ടല്ല. അവിടെ നമുക്ക് സ്ഥാനാന്തര സൂത്രത്തിന്റെ ആവശ്യമില്ല, സദൃശതമമായിട്ടുള്ളതിനെ എടുക്കണം, അതിന് നമുക്ക് സ്ഥാനം നോക്കേണ്ടി വരും. അപ്പോ ഇഗോയണച്ചിയിലെ ഈ എന്ന് പറയുന്ന ആദ്യത്തെ സ്ഥാനിയുടെ ഉദാഹരണമാണ് ഇത്. ഇനി അടുത്ത ഏതാണ്, ഇക്കിൽ വരുന്ന അടുത്ത സ്ഥാനി എന്ന് നോക്കുക, ഊ അത് എഴുതി നോക്കുക. ഊ പ്ലസ് ആ എഴുതി നോക്കണം. ഊ പ്ലസ് ആ ഇതുപോലെ തന്നെ, പിന്നെ ഊ പ്ലസ് ആ, പിന്നെ ഊ പ്ലസ് ഊ പ്ലസ് ആ, മൂന്ന് ഉദാഹരണം ഇതുപോലെ എഴുതാം. എഴുതിയിരിക്കുന്ന പോലെ തന്നെ മൊത്തം എഴുതണം. അത് തന്നെ ഇവിടെ വന്നു ഊ പ്ലസ് ആ. ഇനി പരത്തിലെന്തോരോ ഈന്റെ സ്ഥാനത്ത് വ്യൂ വരും, വ്യൂ പ്ലസ് ആ അവസാനം വാ വരും. ഊ പ്ലസ് ആസം ബ് പ്ലസ് ആ വാ, ഊ പ്ലസ് ആസം ബ് പ്ലസ് ആസം വാ, ഊ പ്ലസ് ആസമം ബ് പ്ലസ് ആസം അവിടെ വാ എന്ന് വരത്തില്ല, ഹ്രസ്വമാണ് അവസാനത്തത് വാ എന്ന് വരത്തില്ല. ഇത് ഒന്ന് നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സന്ധികളെല്ലാം വളരെ എളുപ്പമാണ്. ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് സംശയം തീർത്ത് മനസ്സിലാക്കണം. ഇപ്പോൾ ഇക്കോ ഇണച്ചി ഇക്ക് എന്ന് പറയുന്നിടത്ത് നാല് വർണ്ണങ്ങളുണ്ടായാലും ഈയുടെ ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് വരുന്ന ഊ ആണ്, ഊ പ്ലസ് ആ എന്ന് തന്നെ. പരത്തിൽ അച്ചിരിക്കണമെന്ന് പറഞ്ഞു, ആ പരത്തിലിരിക്കുന്നു. ഇവിടെ എന്തുവരും, ഇക്ക ഹയൻ സ്യാ ഇക്കിന് എണ്ണ് വരും. സംഹിതം ഉണ്ട്, പ്ലസ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചേർന്നിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. എണ്ണ് വരുമെന്ന് പറഞ്ഞു, എണ്ണില് എന്താണ് അവർ എങ്ങനെയാണോ ഒരു ഖലത്തിൽ, ഖലം എന്ന് വെച്ചാൽ മുറ്റം, എങ്ങനെയാണോ അനേകം കപോധങ്ങൾ വരുന്നത്, ഒരു മുറ്റത്തേക്ക് അനേകം പക്ഷികൾ പറന്നു വരുന്നുണ്ടല്ലോ, അതുപോലെ ഒരു സ്ഥാനിക്ക് വേണ്ടിയിട്ട് അനേകം വർണ്ണങ്ങൾ ഒരുപോലെ വരികയാണ്. കാരണം പാണിനി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും പോയിരിക്കുക, പക്ഷെ ഒരു മുറ്റമേ ഉള്ളൂ, അത് കയറി ഇരിക്കാം എന്നുള്ളവർക്കേ ഇരിക്കാൻ പറ്റൂ. ഖലേ കപോധന്യായം എന്ന് പറയും. ഖലേ കപോധന്യായം അനുസരിച്ചാണ് ഒരേ സ്ഥാനത്തേക്ക് എല്ലാ വർണ്ണങ്ങളും കൂടി പക്ഷികളെ പോലെ പറന്നു വരുന്നത്. മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് നോക്കാൻ നല്ല രസമായിരിക്കും. എനിക്ക് രസമാണ്, നിങ്ങൾക്ക് രസമുണ്ടോ, എന്ത് രസമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്ത് വരുന്നു, ഖലേ കപോധന്യായം അനുസരിച്ച് ഒരേ സ്ഥലത്തേക്ക് എല്ലാ വർണ്ണങ്ങളും പറന്നു വരുന്നു. അപ്പൊ ഇവിടെ ഊ എന്ന് പറയുന്നു, ഒരു സ്ഥാനം ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തില്ല. വർണ്ണങ്ങൾക്കാണെങ്കിലോ ഒന്നിന്റെ മേളിൽ വേറൊരു വർണ്ണത്തിന് ഇരിക്കാൻ ഒക്കത്തില്ല, കാരണം ആ അതിന്റെ മേളിൽ വേറൊന്ന് ഉച്ചരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു സമയം ഒരു വർണ്ണമേ ഉച്ചരിക്കാൻ പറ്റൂ. അപ്പോഴാണ് പാണിനി പറയുന്നത് സ്ഥാനെ അന്തരതമഹ, ആ സ്ഥാനിയോട് അത്യധിക സാദൃശ്യമുള്ള വർണ്ണത്തെ ആദേശമാക്കുക. സവർണമൊന്നും നോക്കേണ്ട കാര്യമില്ല, സാദൃശ്യം എങ്ങനെ കണ്ടുപിടിക്കും അതിനും വഴി പറഞ്ഞു എന്ന്. സ്ഥാനം നോക്കുക. അപ്പൊ ആദേശങ്ങളിൽ നാല് പേര്, അതിന്റെ സ്ഥാനം നോക്കാൻ പോയാൽ നാലുപേരുടെയും നോക്കേണ്ടി വരും, അത് വേണ്ട. ആദ്യം സ്ഥാനിയുടെ സാദേശം സ്ഥാനം നോക്കുക. ഊ എന്ന് പറയുന്ന വർണ്ണത്തിന്റെ സ്ഥാനം എന്താണ്? ഉപ് ഉപത്മാനിയാനാം ഓഷ്ഠവും എന്ന് പറയുന്നു. ഊ ഉപത്മാനീയം, ഇതിന്റെയൊക്കെ സ്ഥാനം എന്താണ്? ഓഷ്ഠമാണ് എന്നാണ്. ഇനി ആദേശത്തിൽ നോക്കുക, ഏതെങ്കിലും ഓഷ്ടസ്ഥാനമുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നേ ഉള്ളൂ, വകാരസ്യ ദന്തോഷ്ഠം. വകാരത്തിനുണ്ട്, അതിനുണ്ട് ദന്തവുമുണ്ട്, ഓഷ്ടവുമുണ്ട്, സകലം കൂടുതലുണ്ട്. കുഴപ്പമില്ല, കാരണം ഈ അതിക്രമിച്ച് കയറുന്നവർക്കൊരു ചെറിയ പഴുത് കിട്ടിയാൽ മതി, അവർ കയറിക്കോളും. അവരാരും വിശാലമായിട്ട് രണ്ടു കൈ നീട്ടി സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്താണ്? നാലു പേരും ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റും നോക്കുകയാണ്. അപ്പൊ വകാരത്തിനൊരു ചെറിയ സാദൃശ്യം വന്ന് സ്ഥാനം കൊണ്ടുള്ള സാദൃശ്യം എന്താണ്? ദന്തോഷ്ഠം, അതിൽ ഓഷ്ഠം വന്നു, അത്രയും മതി, മുഴുവനും വേണ്ട. ഉടനെ നാലു പേരും വരുമ്പോൾ എന്തുവരും? നാലു പേരും അവിടെ മത്സരിക്കും. യകാരം പറയും ഞാനിരിക്കും, സമകാരം വരും പറ്റത്തില്ല, നിന്റെ സ്ഥാനം താലുവാണ്. ലകാരം പറയും ഞാനിരിക്കും, വകാരം വരും പറ്റത്തില്ല, ദന്തമാണ് നിന്റെ സ്ഥാനം. ഉടനെ രേഖം പറയല്ല ഞാനിരിക്കും പറയും, നിനക്കും പറ്റത്തില്ല, മൂർധമാണ് നിന്റെ സ്ഥാനം. മറ്റുള്ളവരെല്ലാം പറയും നിന്റെ സ്ഥാനവും ഒക്കുന്നില്ലല്ലോ, നിനക്ക് ശകലം അധികം ഉണ്ടല്ലോ, എന്നാലും എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ, അധികം ഇരുന്നോട്ടെ. വകാരസ്യ ദന്തോഷ്ടം, അത്രയും മതി. ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ കാലമൊക്കെ മികവ് എനിക്കാണെന്നുണ്ട്, ഞാനിരിക്കാം, വകാരം കയറിയിരിക്കും വകാരത്തിന്റെ സ്ഥാനത്ത്. അപ്പൊ എന്ത് ചെയ്തു? ഊവിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നു? ഉ വന്നു, സ്ഥാന അന്തരതമ സദൃശതമമായിട്ടുള്ള വകാരം വന്നു, ബി പ്ലസ് ആന്ന് വന്നു. വീല് അച്ചില്ല, ഇപ്പൊ പരത്തിലിരിക്കുന്നു, ആയ കൂട്ടിച്ചേർത്ത് ആണ് പറയുന്നത്. എന്താണ് അജ്ഹീനം ഹൽപരേണ സമീജ്യതേ ബാ എന്ന് വന്നു, വകാരം പോയി, അവിടെ വകാരം വന്നു. അതാണ് ഇപ്പൊ നേരത്തെ യാ എന്ന് പറഞ്ഞു വരുന്നിടത്ത പ്രശ്നം. ഇവിടെയും വരും എന്താണ്? അടുത്തിരിക്കുന്ന എന്താണ്? ഊ പ്ലസ് ആയാണ്. ഇഗോ ഇണച്ചി ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും എന്ന് പറയും. ഇക്കിലെ ഊ അല്ല ഇവിടെ ഇരിക്കുന്നത്, ദീർഘമാണ്. ഉടനെ എന്തുവരും? എങ്ങനെ വരും? വകാരം, വകാരമാണ് വരുന്നത് നമ്മൾ തീരുമാനിച്ചു. ഇനി ചിന്തിക്കേണ്ടത് അത് ഊവിന് വന്നത് ഊകാരത്തിന് വരുമെന്നുള്ളതാണ്. ഉടനെ തുല്യാസി പ്രയത്ന സവർണം എന്നിട്ട് പറയുന്നു, ഊ എന്ന് പറയുന്നത് ഉകാരത്തിന്റെ സവർണമാണ്. അക്ഷര സമാമനായത്തിൽ സവർണങ്ങളെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടെന്താ? ഉടനെ അണു സവർണ ചെയ്യപ്പുറത്തേ വന്നിട്ട് പറയും പരിഹാരമുണ്ട്. ഊവിന് വിധിച്ച കാര്യം ഊവിനും വരാം. ആര് പറയുന്നു? ഞാൻ പറയുന്നു, വേറെ ആരും പറയേണ്ട കാര്യമില്ല. ശരി, അവനെ അംഗീകരിച്ചു. ഊകാരത്തിന്റെ സ്ഥാനത്ത് എന്തോരും വക്കാരം വരും, പക്ഷെ വീണ്ടും പ്രശ്നം വരും. പരത്തിലിരിക്കുന്ന അച്ചിലെ അകാരമല്ല, ആകാരമാണ്. അച്ചു പരനിമിത്തമായി, അതായത് ഹ്രസ്വ അകാരം പരനിമിത്തമായി വിധിച്ച കാര്യം ആകാരമിരിക്കുമ്പോൾ എങ്ങനെ വരും? അവിടെയും വേണ്ടി രണ്ട് സൂത്രങ്ങളും വരും. അവർ എപ്പോഴും വളരെ സഹകരണമുള്ള സൂത്രങ്ങളാണ്. രണ്ടുപേരും എപ്പോഴും തോളോട് തോള് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഉടനെ പറയും, തുല്യാസി പറയുന്ന സവർണം പറയുന്നു, അത് നമ്മുടെ സവർണമാണല്ലോ, ഊവിന്റെ സവർണമാണെന്ന് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ടെന്താ? ഉടനെ ആണ് സവർണ ശാപ്രത്യ വന്നിട്ട് പറയും, അച് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണമായ ആകാരത്തെ ഗ്രഹിക്കുക, ഊ എന്ന് പറയുമ്പോൾ ഉകാരത്തെ ഗ്രഹിക്കുന്നത് പോലെ. ശരി, എന്ന ആകാരം പരമിരിക്കുമ്പോഴും അതേ കാര്യം വരാം. അച്ഛന് വിധിച്ച, അച്ച് പരനിമിത്തമായിരിക്കെ വിധിച്ച കാര്യങ്ങൾ അച്ഛനെ അകാരത്തിന് സവർണമായിരിക്കുന്ന ആകാരം പരമിരിക്കുമ്പോഴും വരാം. ഉടനെ ആകാരം പരമിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉകാരത്തിന് വകാരം വന്നു, അതാണ് വാ എന്ന് വന്നത്. പിന്നെ ഊ പ്ലസ് ആ എന്നിരിക്കുന്നു. ഇത് രണ്ടും കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒരു ഉദാഹരണം കൂടെ കൊടുത്തതേ ഉള്ളൂ, സ്ഥാനിക്കൊരു ഉദാഹരണം കൂടെ. ഊ പ്ലസ് ആന്നിരിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിക്കും. ഇഗോ ഇണച്ചു വരുന്നു, ഇക്കില ഊവാണ് ഇരിക്കുന്നത്, ഊവിന് വിധിച്ച കാര്യം ഊവിന് വരുമോ? തുല്യാസ പറയുന്നു, സവർണം അണുതി സവർണസിച്ച അപ്രത്യ രണ്ട് സൂത്രം കൂടി ചേർന്നിട്ട് എന്ത് പറയുന്നു? ഊനുദിച്ചത് ഊകാരത്തിനും വരാമെന്ന് പറഞ്ഞു. സ്ഥാനെ അന്തരതമോപ്രകാരം മകാരം വന്നു. പരത്തില് പ്രശ്നമൊന്നുമില്ല, ഹർസ്വകാരമാണ്. ഊ വന്നു പ്ലസ് ആ ബാ എന്ന് വന്നു. ഇക്കെന്ന് പറയുന്ന ഇകാരത്തിനും ഉകാരത്തിനും ഉദാഹരണമായി ഇനി വരുന്ന രണ്ട് വർണ്ണങ്ങളാണ് റ്, ട്ര്. അതിൽ ആദ്യത്തെ റ് എഴുതി കാണിക്കുന്നത് ഇതുപോലെ റ് പ്ലസ് അ. പിന്നെ റ് പ്ലസ് അ, പിന്നെ റ് പ്ലസ് റ് പ്ലസ് ആ. അവിടെ വന്നല്ലോ റ് പ്ലസ് അ, റ് പ്ലസ് അ. പിന്നെ എല്ലാ റു ഒരുപോലെ ഇരിക്കുന്നു. റ് എന്ന് പറയുന്നത് ദീർഘമാണ്. റ് പ്ലസ് അ. മൂന്നാമത്തത് റ് പ്ലസ് ആയാണ്. അത് തന്നെ റ് ഇപ്പൊ വന്നു റ് പ്ലസ് ആ. മൂന്നാമത്തെ റ് പ്ലസ് ആ. വായുടെ സ്ഥാനത്ത് എല്ലായിടത്തും എന്ത് വരും? രേഫം വരും. ഒരു എല്ലാത്തിലും ഒരു എഴുതണം. പിന്നെ പരത്തിൽ ആ ആ ആ തന്നെ. അവിടെ എല്ലായിടത്തും ര രാ രാ അങ്ങനെ വരും. കണ്ടില്ലല്ലോ. ഒരു ആര് അവിടെ വന്നോളും, നമുക്കിവിടെ നോക്കാം. റ് പ്ലസ് ആന്നിരിക്കുന്നു. ഇതേതാണ് റ് എന്ന് പറയുന്ന ഏതാണ്? ഇക്കില് ഇക്ക് പ്രത്യാഹാരപ്പെട്ടാണ് റ്. ഈ ഊറ് അതിന് എണ്ണ വിധിച്ചു. എണ്ണില് നേരത്തെ പോലെ തന്നെ എന്താണ്? യാവാരാല എല്ലാം ഒരുമിച്ച് പ്രാപ്തമാവും. സ്ഥാനി എന്ന് പറയുന്ന ഒന്നേ ഉള്ളത്. ആദേശങ്ങൾ നാലുണ്ട്. ഒന്നിന്റെ പകരമായി നാലു പേരും, ഒന്നിന്റെ സ്ഥാനത്ത് നാലു പേരും ഇരിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കുട്ടികളുടെ കസേര കളിയുണ്ടല്ലോ, അതുപോലെയാണ്. ഒരു കസേര ഇരിക്കാൻ നാല് പെൺ കുട്ടികൾ കിടന്ന് തള്ളുവാസങ്ങൾ ഒരാളിരിക്കും. അതുപോലെ ഇവിടെ ഒരു കസേര കളിയാണ് നടക്കുന്നത്. അപ്പോ വരുമ്പോ, കാരണം പാണിനിയെ സംബന്ധിച്ചിടത്തോളം പക്ഷഭേദമില്ല, എല്ലാവർക്കും എണ്ണം അങ്ങ് വിധിച്ചു കഴിഞ്ഞു. പക്ഷെ സ്ഥാനി ഒന്നേ ഉള്ളൂ. സ്ഥാനി അന്തരത്തം സാദൃശ്യമുള്ളത് ഇരുന്നോട്ടെ. സാദൃശ്യം അങ്ങനെ സ്ഥാനം കൊണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? സ്ഥാനിയുടെ സ്ഥാനത്ത് നോക്കണം. അവിടെ ഇരിക്കുന്ന റ് ആണ്. അതിന്റെ സ്ഥാനം എന്താണ്? റിട്ടു പ്രഷാണ മൂർധ. റിന്റെ സ്ഥാനം മൂർധാവാണ്. യകാരം വരും, പറ്റിയില്ല. ഈച്ചു യശാനം താലു രക്ഷയില്ല. വകാരം വരും, വകാരസ്യ ദന്തോഷ്ടം പറ്റത്തില്ല. ലകാരം വരും, പറയും ഋത്തുലസാനം ദന്ത അതിനും കഴിയത്തില്ല. സ്വന്തം രേഖം വരുമ്പോൾ എന്തുവരും? ഋട്ടു റഷാണ മൂർധ. അത്യധിക സാദൃശ്യമുള്ളതിനാണ് മൂർധ സ്ഥാനമുള്ള രേഖത്തിനാണ്. അത് അവിടെ വന്നു. ഇപ്പൊ വന്നു കഴിഞ്ഞു ഒരു പ്ലസ് ആസമര് ഋകാരത്തിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? ഇരു വന്നു. അജ്ഹീനം ഹൽ പറയണ സമീജ്യത ആകാരം വന്നു. ര എന്ന രൂപം വന്നു. ഋരായി. ഇനി നോക്കുക അടുത്തത് ഋന് പോരാ. അവിടെ ഋ ഇരുന്ന് പരത്തിൽ ആയു ഇരുന്നു. മുമ്പ് വന്ന പ്രശ്നം വരും. ഋ എന്ന് പറയുന്നത് ഇക്കിലില്ല. പരത്തിലിരിക്കുന്ന ആ എന്ന് പറയുന്ന അച്ചിലില്ല. അപ്പൊ ഇവിടെ എങ്ങനെ ഈ സൂത്രം വരും? ഉടനെ തുല്യാസ പ്രയത്നം അണുത് സവർണസി അപ്പുറത്തിയ രണ്ടും കൂടി ചേർന്ന് പറയും. റു എന്ന് വിധിച്ച കാര്യം റു എന്നും വരാം. അച്ചിലെ ഋകാരം പരം, അച്ചിലെ അകാരം പരമിരിക്കെ വിധിച്ച കാര്യം ആകാരം പരമിരിക്കുമ്പോഴും വരാം. ഇവിടെ എല്ലായിടത്തും പരനിമിത്തമായിട്ട് നമ്മൾ അച്ച് മാത്രമാണ് കാണിക്കുന്നത്. ആ അച്ചിലെ ആ മാത്രമാണ് കാണിക്കുന്നത്. അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വരുന്നു? റ് പ്ലസ് ആന്നിരിക്കുന്നു. അപ്പോൾ ഹ്രസ്വ ഋകാരത്തിന് ഹ്രസ്വ അകാരം പരമിരിക്കുക വന്ന കാര്യം, ദീർഘ ഋകാരത്തിന് ആകാരം പരമിരിക്കുക വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു വന്നു സ്ഥാനാന്തരിതമാണ്. പ്ലസ് ആ രാന്ന് വന്നു. മൂന്നാമത്തെ അതുപോലെ തന്നെയാണ്, അറു പ്ലസ് ആ അങ്ങനെ വരുന്നു. അവിടെയും അറുന്ന് ആക്ക് വ്യത്യാസമൊന്നുമില്ല, അറുന്ന് ആണവിടെ പ്രശ്നം വരുന്നത്. അത് ഇക്കില് വരുന്നതല്ല. അവിടെയും അണു സവർണസ്യ അപ്പുറത്തേ പറയും, സാരമില്ല അറുകനും വരാം. അപ്പം അറുകിന് രേഖം വന്നു, ആ പഴയതുപോലെ തന്നെ കൂടിച്ചേർത്ത് രാന്നു. അപ്പൊ ഇക്കെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽപ്പെട്ട ഇക്കാരം, ഉകാരം, ഋകാരം മൂന്നിനും നമ്മൾ ഉദാഹരണം പഠിച്ചു. പിന്നെ വരുന്ന ഋകാണ്, അതിന് ഉദാഹരണമൊന്നും വരാറില്ല, ലോകത്തിലങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം എഴുതിയാൽ മതി. ഋ പ്ലസ് ആ, കൂടുതലൊന്നും വേണ്ട, അവിടെ ഉപയോഗമുള്ളതൊന്നുമില്ല. ഋ പ്ലസ് ആ എന്ന് എഴുതുക. അവിടെ ഋന് പകരം എന്ത് വരുന്നു? ല് വരുന്നു. ഇതിന് ഉദാഹരണമൊന്നും കിട്ടത്തില്ല. ല് ല് പ്ലസ് ആ രാക്ക് പകരം ലാ വരുന്നു. എങ്ങനെ? ഇക്കഹ ഇതിൽ പെടുന്നതാണ് ഋ. അതിന്റെ സ്ഥാനത്ത് എണ്ണ വിധിച്ചു. അപ്പോ അവിടെ ഒരു സ്ഥാന അന്തരത മഹാസാദൃശ്യമുള്ളതിനെ ചേർക്കുന്നു. സാദൃശ്യം ഉള്ളത് ഏതാണ്? ഋതു ലസാനം ദന്ത, ഋഗിന്റെ സ്ഥാനം ദന്തമാണ്. ആദേശത്തിൽ ല് എന്റെ സ്ഥാനം ദന്തമാണ്. ഋഗിന്റെ സ്ഥാനത്ത് ദന്ത സ്ഥാനങ്ങളെ ല് ഇരിക്കും. ല് പ്ലസ് ആ ലാന്നും യുഗണിച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ യുഗണിച്ച് പഠിക്കാം. പിന്നെ ഇതിന്റെ വിശദീകരണങ്ങൾ ഒന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കാണിക്കണം. ഈ പ്ലസ് ആ കോമയിട്ടിട്ട് കു കോമയിട്ടിട്ട് റ് കോമയിട്ട് ലൃ വീണ്ടും കോമ എ കോമ ഓ കോമ ഐ കോമ ഔ ഇത്രയും എഴുതണം. ബാക്കിയെല്ലാം കോമയിട്ട് എഴുതണം. ഇ പ്ലസ് ആ പ്ലസ് ഇ എഴുതരുത്. ബാക്കിയെല്ലാം എഴുതാം. ഈ എഴുതിയ ബാക്കിയെല്ലാം എഴുതണം. ഈ എഴുതരുതെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ എഴുതിയോ? ഇ പ്ലസ് ആ കോമ ഉ. ഇനി ബാക്കി എല്ലാ ക്രമത്തിന് അക്ഷരമാ അച്ച് പ്രത്യാഹാരത്തിന് ക്രമത്തിന് എഴുതണം. ദീർഘമൊന്നും വേണ്ട. ആ ഓ ഋ ഏ ഓ ഐ ഔ എല്ലാം വന്നു. ഇപ്പൊ യുഗണിച്ചിൽ നമ്മൾ ഇതുകൂടെ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഇനി അതിന്റെ താഴോട്ട് എഴുതുക? ഈയുടെ താനെ താഴെ എഴുതുക. ഉ ഉ പ്ലസ് ഉ പ്ലസ് അവിടെ ആ കോമ അതിൽ ആ ഊവിന്റെ സ്ഥാനത്ത് എന്തെഴുതണം? ഈ എഴുതണം. ഇനി അതിന്റെ താഴെ എഴുതുക ആ ഈ ഉ ഋ. അവിടെ എഴുതുമ്പം എന്താണ്? ഋന് പകരം ഉ എഴുതണം. ഋ വേണ്ട. ഇനി അടുത്ത ഋ എഴുതുക. ഉപയോഗമില്ലാത്തതാണെങ്കിലും പാണിനി പറഞ്ഞല്ലേ, കിടന്നോട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ല. ആ യു ഏവോ ആയി എഴുതണം. അവിടെ ഋന് പകരം എന്ത് ചെയ്യണം? അവിടെ ഋ എഴുതണം. ഋ ഋ ഋ അപ്പോൾ ഇത്ര കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ യുഗമാണെങ്കിൽ പിന്നൊന്നും പഠിക്കാനില്ല. എന്താണ് പറയുന്നത്? യുഗമാണെച്ച് ഇക്കിന്റെ പരത്തിൽ അച്ചിരിക്കണമെന്ന് പറഞ്ഞു. പരത്തിൽ എന്തുണ്ട്? ഇക്കിന്റെ പരത്തിൽ അച്ചിരിക്കുന്നു. പക്ഷെ അവിടെ ഈ ഇരിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? വേറെ സൂത്രം വരും. അകഹ സവർണി ദീർഘ, നമ്മൾ അടുത്ത് പഠിക്കുന്ന സൂത്രം അതാണ്. അതുകൊണ്ട് ആ ഈയെ ഒഴിവാക്കണം. ഇതൊരു സാമാന്യ വിദ്യയാണ്. അകഹ സവർണ എന്ന് പറയുന്നത് എന്റെ അപവാദമാണ്. പണിയുടെ സൂത്രങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ഉത്സർഗ അപവാദ ന്യായം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈയെ വിട്ടത്. പിന്നെ ഊവിന്റെ പരത്തിൽ ഊ ഇരിക്കാൻ പാടില്ല. അവിടെയും എന്തോരും അകഹ സവർണ ദീർഘ ഈ സൂത്രം പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അടുത്ത് അത് വിട്ടു. ഋവിന് ശേഷം ഋ ഇരിക്കാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്തോരും അകഹ സവർണ ദീർഘ വരും. ഋവിന്റെ പരത്തിൽ ഋ ഇരുന്നാലും അത് തന്നെ വരും. ഇനി ഇതിൽ തന്നെ ചില അപവാദങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട. ഇത് സാമാന്യമായി ഇങ്ങനെ മനസ്സിലാക്കുക. ബാക്കി അപവാദം വരുമ്പോൾ പഠിക്കുക. അപവാദം എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന പരദൂഷണമല്ല. നമ്മുടെ മനസ്സിൽ കേട്ടാൽ അതേ വരത്തുള്ളൂ. ഇവിടെ അതല്ല പറയുന്നു. ഇ പ്ലസ് ആന്നിരുന്നാൽ മുമ്പ് നമ്മൾ ഇ പ്ലസ് ആ ആ എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാര്യമാണോ സംഭവിച്ചത് അതേ ഇവിടെ സംഭവിക്കും. അത് ആയിരുന്നാലല്ല, പരത്തിൽ ഊ ഇരുന്നാല് റ് ഇരുന്നാല് റ് ഇരുന്നാലും എ ഇരുന്നാലും ഊ ഇരുന്നാലും ഐ ഇരുന്നാലും എല്ലാം. അതുകൊണ്ട് ഇത് തന്നെ ഒന്നുകൂടെ താഴോട്ടിടുക. ഈയുടെ സ്ഥാനത്ത് യകാരം എഴുതുക. ഈയുടെ സ്ഥാനത്ത് ഈ പ്ലസ് എന്നിടത്ത് ഈയുടെ സ്ഥാനത്ത് ഞാൻ എഴുതിയാണ്. ഊവിന്റെ സ്ഥാനത്ത് വകാരം എഴുതുക. ഋവിന്റെ സ്ഥാനത്ത് രേഖ എഴുതുക. ഋവിന്റെ സ്ഥാനത്ത് ലു എഴുതുക. അങ്ങനെയായാലും മതി. അപ്പോ ഇവിടെ മാറ്റം വരുന്നില്ല. എന്തുകൊണ്ട്? സൂത്രം ഈകോ എണച്ചി ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും. അച്ചു പരമിരിക്കെ ആദ്യത്തെ ഉദാഹരണത്തിൽ നോക്കുക. ഇക്കിന്റെ പരത്തിൽ അച്ചിരിക്കുകയാണ്. ഇനി ആ പറയുന്ന അച്ചിൽ തന്നെ നമ്മൾ എല്ലാം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഹ്രസ്വമോ ദീർഘമോ പ്ലുതമോ ഏതോ ഇരുന്നോട്ടെ. കാര്യവിധി തന്നെ വരും. ഈ തന്നെ വരും. അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഊവിന്റെ പരത്തിൽ അച്ചിലെ ഊ ഒഴികെ ഏതിരുന്നാലും ശരി. അത് ഹ്രസ്വമോ ദീർഘമോ പ്ലുതമോ എല്ലാം നമുക്കിവിടെ എഴുതാൻ അസൗകര്യമായുണ്ട്. നമ്മൾ ഹ്രസ്വം മാത്രം, പിന്നെ എ ഓ ഐ ഓ അതിന്റെ ദീർഘം എഴുതി. അവിടെ ഏതിരുന്നാലും ശരി. എന്ത് വരും? ഊവിന്റെ സ്ഥാനത്ത് ഇക എണച്ചി വകാരം വരും. അതുപോലെ ഋ അതിന്റെ പരത്തിൽ ഋകാരം ഒഴികെ ഏത് വർണ്ണം ഇരുന്നാലും അതേ വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ അത് സാറിന് ദീർഘ വരും. എന്തുവരും? അവിടെ രേഖം വരും. ഋകാരത്തിന് ശേഷം ഋ ഒഴികെ ഏത് വർണ്ണം ഇരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ല് വരും. ഇതാണ് ഇക എണച്ചി പറയുന്നത്. പൂർവത്തിൽ ഈക്ക് പകരം ഹ്രസ്വമോ ദീർഘമോ ഈ രണ്ടെണ്ണേ ഉള്ളൂ. പ്ലുതത്തിന്റെ ആവശ്യം വരുന്നില്ല. ഏതിരുന്നാലും എന്തുവരും? പ്ലുതമാണെങ്കിലും അത് തന്നെ. പ്ലുതത്തിന് പ്രത്യേക നിയമമില്ല. അത് ഉപയോഗത്തിലില്ലാത്തതുകൊണ്ട് അത് നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രത്തിൽ ഇത്രയേ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല. ഈയുടെ പരത്തിൽ അച്ചിൽപ്പെട്ട ഈയുടെ സവർണമല്ലാത്ത ഏത് വർണ്ണം ഇരുന്നാലും ഈക്ക് യകാരം വരും. ഊവിന്റെ പരത്തിൽ ഊവിന്റെ സവർണമല്ലാത്ത ഊ അല്ലാത്ത ഏത് വർണ്ണം ഇരുന്നു കഴിഞ്ഞാലും അവിടെ വകാരം വരും. ഋവിന് ശേഷം അച്ചിലെ ഋ അല്ലാതെ ഏതിരുന്നാലും രേഖം വരും. ഋവിന് ശേഷം അത് പറയേണ്ട കാര്യമില്ല. അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അപ്പൊ ഈ മൂന്നെണ്ണേ ഇവിടെ ഉള്ളൂ ഉദാഹരണമായിട്ട് പറയാൻ. അപ്പോൾ ഇഗോ എണച്ചി മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ രണ്ട് സൂത്രത്തിന്റെ ആവശ്യമുള്ളൂ. ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രവും സ്ഥാനയാന്തരതാണ്. ഈ രണ്ടാമത്തെ സൂത്രം ഇല്ലാതെയും മനസ്സിലാക്കാതാണ് കുറച്ചുകൂടെ എളുപ്പം. എങ്ങനെ? ഈ ഊ ഋന് ക്രമപ്രകാരം ഇ വരും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇഗോ എണച്ചിയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ആ സൂത്രം മാത്രം മതി. തൽക്കാലം ക്രമപ്രകാരം വരുമെന്ന് പറയുന്നതിന് ഒരു സൂത്രമുണ്ട്. അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. യഥാസംഖ്യം അനുദേശ സമാന. ആ സൂത്രം പഠിച്ചില്ലെങ്കിൽ ഇത് ഓർത്തിരുന്നാൽ യഥാസംഖ്യം വരും, ക്രമപ്രകാരം വരും. അതുണ്ടെങ്കിൽ പിന്നെ സ്ഥാനയാന്തരതയുടെ ആവശ്യമില്ല. ഇതിങ്ങനെയല്ലാതെ നമ്മൾ തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്ന സൂത്രം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സൂത്രം ഞാൻ രണ്ട് ദിവസം വിശദീകരിക്കേണ്ടി വരും. രണ്ടു ദിവസം വിശദീകരിച്ചാൽ കഴിഞ്ഞാലും അണുതു സവർണ സ്ഥിതി രണ്ടു ദിവസം ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കെങ്കിലും മനസ്സിലായിട്ടില്ല. ഇതും നടക്കത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ തസ്മിൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം, അതെവിടെ വരുന്നതെന്ന് മനസ്സിലാക്കണം, തസ്മിൻ എന്ന് പറയുന്നത് അനുകരണമാണെന്ന് മനസ്സിലാക്കണം, അനുകരണമായ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ അനുകരണത്തിന്റെ അർത്ഥ വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയേണ്ടി വരും. അപ്പോൾ അത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാണ്. നമ്മൾ വ്യാകരണശാസ്ത്രവുമായിട്ട് കുറേ പരിചയപ്പെട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഈ സൂത്രം വിശദീകരിക്കാം. അതുവരെ വായിക്കുന്നവർ ഇതെല്ലാം വായിച്ചു പോകണം, അറിഞ്ഞിരിക്കുന്ന ആ സൂത്രം അറിഞ്ഞിരിക്കണം, കാര്യം മനസ്സിലാക്കാൻ ഇത്രയും മാത്രം മതി. ഇങ്ങനെ അത്യാവശ്യമുള്ള സന്ധികൾ മനസ്സിലാക്കിയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ബാക്കി വരുന്ന സൂത്രങ്ങൾ പിന്നീട് പഠിക്കും.